ബ്രഹ്മസൂത്രസന്ദർഭാധ്യായം വിദ്വാൻ ബ്രഹ്മാമൃതോ അമൃതം യസ്മിൻ പഞ്ചപഞ്ചജന പഞ്ചപഞ്ചജന എന്ന് പറയുന്നത് കൊണ്ട് സാംഖ്യസിദ്ധാന്തത്തെയാണ് പറയുന്നത്. പഞ്ചപഞ്ച എന്ന് പറയുന്നത് പഞ്ചവിംശതിയാണ് എന്നാണ് സാംഖ്യന്മാർ പറയുന്നത്. അതിലൂടെ സിദ്ധാന്തി നിഷേധിക്കുന്നു, ഇവിടെ സാംഖ്യസിദ്ധാന്തം അനുസരിച്ച് പഞ്ചപഞ്ച എന്ന് അഞ്ചഞ്ചായി പറയാൻ കഴിയത്തില്ല. കാരണം ഇവിടെ തത്വങ്ങളെ പറയുന്നത് പ്രധാനം, ഒന്ന് മഹത്തത്വം, ഒന്ന് അഹന്തത്വം, ഒന്ന് ഇങ്ങനെ പല സംഖ്യകളിലാണ്. അന്വേഷം പഞ്ചശ പഞ്ചശ സാധാരണ ധർമ്മമസ്തി, ഇങ്ങനെ അഞ്ച് അഞ്ചായി തിരിക്കാൻ കഴിയത്തില്ല. ഏന പഞ്ചവിംശതിരന്തരാളെ പരാ പഞ്ച പഞ്ചസംഖ്യ നിവിശേരൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് എന്ന് പറയുന്നതിൽ അഞ്ച് അഞ്ച് വീതം തിരിക്കാമായിരുന്നു. അഞ്ച് അഞ്ചെന്ന് പറയണമെങ്കിൽ അഞ്ചിൻ്റെ അഞ്ച് ഗ്രൂപ്പ് വേണം. ഇവിടെ അങ്ങനെയില്ല. നഹി ഏക നിബന്ധന മന്ദരേണ നാനാഭൂതേഷു ദ്വിത്വാദികാഹ അസംഖ്യാഹ നിവിശന്തേ. ദ്വിത്വാദി സംഖ്യകൾ പറയുമ്പോൾ അത് ഒരു പ്രത്യേക വിഭജന രീതി അനുസരിച്ചായിരിക്കും. അങ്ങനെ ഇവിടെ കാണുന്നില്ല. ഏക നിബന്ധനം, ഒരു പൊതു വിഭജനം ഇവിടെ കാണുന്നില്ല. അഞ്ച് അഞ്ച് എന്നിങ്ങനെ അത് ഉച്ചയിത പഞ്ചവിംശതി സംഖ്യേവ അവയവദ്വാരേണ ലക്ഷ്യത്തെ യഥാ പഞ്ചസപ്തച വർഷാണി നവവർഷശതകൃത്വീതി ദ്വാദശ വാർഷികി അനാവർഷിയും കഥയന്തി തദ്വത് പറയുന്നു. പഞ്ചവിംശതി എന്ന് പറയുന്ന ഒരു സംഖ്യ പറയുന്നതിന് അഞ്ച് എണ്ണമടങ്ങിയ അഞ്ച് എന്ന് പറയണമെന്നല്ല, പഞ്ചകങ്ങളുടെ പഞ്ചം എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. ദ്വാദശ വർഷങ്ങളെ പറയുന്നതിന് വേണ്ടി പഞ്ചസപ്തച വർഷമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്വാദശ എന്ന് പറയുന്നതിന് ആറ് ആറെന്നല്ല പറഞ്ഞത്, പിന്നെ പഞ്ചസപ്ത എന്ന് പറഞ്ഞു. അങ്ങനെയും പറയാറുണ്ട്. അതുപോലെ ഇവിടെ ഒന്ന് പ്രധാനം, ഒന്ന് മഹത്വത്വം, മറ്റൊന്ന് അഹന്തത്വം, അങ്ങനെ എണ്ണി പഞ്ചവിംശതി എന്ന് പറയുന്നു എന്നും എന്തുകൊണ്ടായിക്കൂടാന്നാണ് ചോദിക്കുന്നത്. അത് ഉച്ചയിത പഞ്ചവിംശതി സംഖ്യ ഏവയും അവയവദ്വാരയാണ്. അവയവങ്ങളിലൂടെ പഞ്ചവിംശതിയാ പറയുന്നത് എങ്ങനെ? പഞ്ച സപ്തജ വർഷാണി, പഞ്ചസപ്ത എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ ദ്വാദശ വർഷം നവവർഷ ശതകൃതു, ഇന്ദ്രൻ മഴ പെയ്തില്ല, പെയ്ച്ചില്ല എന്ന് പറയുന്നു. ഇത് ദ്വാദശ വർഷീം അനാവൃഷ്ടിയും കഥയന്തി, 12 വർഷം അനാവൃഷ്ടിയെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ 12 എന്ന് പറയുന്നതിന് 6 എന്നല്ല പറഞ്ഞു, പിന്നെ സപ്ത പഞ്ച എന്ന് പറഞ്ഞു. അതുപോലെ പഞ്ചവിംശതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് 5 5 എന്ന് പറയണമെന്നില്ല എന്നാണ്. തത് പിന്നെ അതും ശരിയല്ല, സിദ്ധാന്തി അതിനെ നിഷേധിക്കുന്നു. അയമേ വസൻ പക്ഷേ ദോഷോ ലക്ഷണാശനീയാസ്യാത് പറയുന്നു. ഇവിടെ ദോഷം എന്താണ്? ലക്ഷണയെ സ്വീകരിക്കേണ്ടി വരും, വാച്യാർത്ഥത്തെ എടുക്കാൻ കഴിയത്തില്ല എന്നർത്ഥം. കൂടാതെ പരശാത്ര പഞ്ചശബ്ദോ ജനശബ്ദേന സമസ്ത പഞ്ചജന ഇതി. അത് മാത്രമല്ല, ഇവിടെ പഞ്ചപഞ്ച എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പഞ്ച പഞ്ചജന എന്നാണ്. അത് ശ്രദ്ധിക്കണം. പഞ്ചജന എന്ന് പറയുന്നിടത്ത് ജനശബ്ദവും പഞ്ചശബ്ദവുമായിട്ട് സമാസം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പഞ്ച പഞ്ച 5 5 25 എന്നെങ്ങനെ എടുക്കും? പഞ്ച ഒന്നേ ഉള്ളൂ, മറ്റു പഞ്ചജനമാണ് എന്ന് പറയുന്നു. കൂടാതെ ഇവിടെ പഞ്ചശബ്ദവും ജനശബ്ദേന സമസ്ത പഞ്ചജന ഇതി പാരിഭാഷികേണ സ്വരേണ ഏകപദത്വ നിശ്ചയം. അത് എങ്ങനെ മനസ്സിലാകും? ഇവിടെ സമാസമാണെന്നു വേദത്തിൽ സ്വരം കൊണ്ട് മനസ്സിലാക്കും. വേദത്തിൽ സ്വരങ്ങൾക്ക് പല സങ്കീർണമായ നിയമങ്ങളുമുണ്ട്. പൊതുവെ എന്താ വരുന്നത്? സമാസസ്യ എന്ന് പറഞ്ഞ അന്തോദാത്തം വരും. പഞ്ചജന ശബ്ദത്തിൽ അന്തോദാത്തം വരുന്നു എന്ന് പറയാം. അല്ല, ഇനി അനുദാത്തം എന്നുള്ള പക്ഷമുണ്ട്. മന്ത്രഭാഗത്തിലേക്കും ബ്രാഹ്മണ ഭാഗത്തിലേക്കും പ്രത്യേക നിയമങ്ങളാണ്. ബ്രാഹ്മണ ഭാഗത്തിൽ പ്രത്യേക നിയമം അനുസരിച്ച് അനുദാത്തവും വരാം. എന്തായാലും അതിനാണ് ഇവിടെ പാരിഭാഷിക സ്വരം എന്ന് പറഞ്ഞിരിക്കുന്നത്. വേദത്തിൽ തന്നെ വേദമന്ത്രങ്ങളുടെ സ്വരം എങ്ങനെ തീരുമാനിക്കണമെന്ന് പ്രത്യേക ഭാഗമുണ്ട്. അതിന് ഭാഷികമെന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ഇവിടെ പഞ്ചജന എന്ന് പറയുന്നത് സമസ്ത പദമാണ്. സ്വരത്തിൽ നിന്ന് അതിനെ തിരിച്ചറിയാം. അപ്പോൾ പഞ്ചജന എന്ന് പറയുന്നത് കേവലം പഞ്ച എന്നല്ല പറയുന്നത്, ഇവിടെ പഞ്ചപഞ്ചകങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കാൻ കഴിയത്തില്ല. നമ്മുടെ പാരിഭാഷിക സ്വരേണ ഏകപദത്വ നിശ്ചയ. അതുപോലെ തന്നെ പ്രയോഗാന്തരേച തൈത്തിരിയത്തിൽ ഇതുപോലെ പറയുന്നുണ്ട്, പഞ്ചാനാം ത്വ പഞ്ചജനാനാം എന്ന് പറയുന്നുണ്ട്. അവിടെയും പഞ്ചപഞ്ചയല്ല, പഞ്ചജനമാണ്. പഞ്ചപഞ്ചജനം എന്ന് പറയുന്നിടത്ത് പഞ്ചപഞ്ച എന്നിങ്ങനെ അർത്ഥപ്പെടുത്തു, പഞ്ചവിംശതി എന്നിങ്ങനെ അർത്ഥപ്പെടുക്കും എന്നാണ്. രണ്ടിടത്ത് രണ്ട് കാര്യമാണ് പറയുന്നു. ഏകപദ്യ ഏകസ്വര്യ ഏകവിഭക്തികത്വ അവഗമാ. ഇവിടെ എന്താണ്? പഞ്ചജനാനാം എന്നിടത്ത് പഞ്ചാനാം പഞ്ചജനാനാം, അവിടെ ഏകപദമാണ് പഞ്ചജന, ഏകസ്വരമാണ് ഏകവിഭക്തിയാണ് ഷഷ്ടിയാണ്. അതുകൊണ്ട് പഞ്ചജനശബ്ദം വേറെ വേറെ അല്ല, സമസ്ത പദമാണ്. പഞ്ചപഞ്ച എന്ന് പറഞ്ഞാൽ 25 എന്നെടുക്കാം, പക്ഷെ പഞ്ചപഞ്ചജന എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ കഴിയത്തില്ല. സമസ്തത്വ ചെന്ന വീപ്സ പഞ്ചപഞ്ചേരി, അത് ഒരു സമസ്ത പദമായതുകൊണ്ട് ഇവിടെ പഞ്ചപഞ്ച എന്ന് ആവർത്തിക്കാനും കഴിയത്തില്ല. വീപ്സയില്ല എന്ന് വെച്ചാൽ ആവർത്തിയില്ല, ഇരട്ടിപ്പില്ല. അതുകൊണ്ട് ഇവിടെ 25 എന്നർത്ഥം പറയാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ പഞ്ചകദ്വയഗ്രഹണം പഞ്ചപഞ്ചേരി, ഇവിടെ പഞ്ചപഞ്ച എന്ന് രണ്ട് പഞ്ചകങ്ങളെ പറയുകയല്ല. അപ്പൊ 25 എന്നെടുക്കാം. ഇത് ഒന്ന് പഞ്ച, മറ്റൊന്ന് പഞ്ചജനശബ്ദമാണ്. എന്നുവെച്ചാൽ പഞ്ചകദ്വയഗ്രഹണം പഞ്ചപഞ്ചേരി എന്നുവെച്ചാ പഞ്ചസംഖ്യായ ഏകസ്യ പഞ്ചസംഖ്യയ പരയ വിശേഷണം പഞ്ചപഞ്ചകായി. ഇവിടെ എന്താണ്? പഞ്ചശബ്ദം ഒന്നും മറ്റൊന്ന് പഞ്ചജനശബ്ദത്തിലെ പഞ്ചശബ്ദം, ഈ രണ്ടും തമ്മിൽ അന്വയിക്കത്തില്ല. ആണ് പഞ്ചസംഖ്യ ഏകസ്യ, ഒന്ന് പഞ്ചശബ്ദം, മറ്റു പഞ്ചസംഖ്യ പരയ അന്യ പഞ്ചശബ്ദം എന്ന് പറയുന്ന പഞ്ചജനം, അതുമായിട്ട് വിശേഷണം അന്യയെ സംഭവിക്കത്തില്ല. പഞ്ചപഞ്ചകായി, പഞ്ചകങ്ങൾ 5 5 എണ്ണം അടങ്ങിയ സമൂഹം 5, അങ്ങനെ 25 എന്ന് അന്വയിച്ച് അർത്ഥം പറയാൻ ഇവിടെ കഴിയത്തില്ല. കാരണം ഒന്ന് പഞ്ചയാണ്, മറ്റൊന്ന് പഞ്ചജനമാണ്. വസർജനസ്യ വിശേഷണേന സംയുക്ത. എന്തുകൊണ്ടാണ്? ഒരു വിശേഷ്യത്തിനോട് വിശേഷണങ്ങൾ അന്വയിക്കാം, പക്ഷേ വിശേഷങ്ങൾ പരസ്പരം അന്വയിക്കാൻ പാടില്ല. ഉപസർജനസ്യ വിശേഷണേന അസംയോഗാ, വിശേഷണം വിശേഷണത്തോട് അന്വയിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ പഞ്ചജന എന്ന് പറയുന്ന അതിനോട് അല്ലെ പഞ്ചയോട് പഞ്ചശബ്ദത്തിന് അന്വയിക്കാൻ കഴിയത്തില്ല. നനു ആപന്ന പഞ്ചസംഖ്യാകാ ജന ഇവ പുനഃ പഞ്ചസംഖ്യ വിശേഷ്യമാണ് പഞ്ചവിംശതി പ്രത്യക്ഷ്യന്തേ പറയുന്നു. ജനം എത്ര? അഞ്ച്. പഞ്ചജനങ്ങളെന്ന് പറഞ്ഞാൽ അഞ്ച് ജനങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എത്ര ജനങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അഞ്ച് എന്ന് വരുന്നു. അപ്പോൾ ജനങ്ങൾ എത്ര എന്ന് ചോദിക്കുമ്പോൾ അഞ്ചെന്നേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഇവിടെ അഞ്ച് അഞ്ച് എന്ന് അന്വയിക്കാൻ, പഞ്ചവിംശതി എന്ന് അന്വയിക്കാൻ കഴിയത്തില്ല. ആപന്ന പഞ്ചസംഖ്യാകാഹ ജനാഹ. പക്ഷേ ജനങ്ങൾ പഞ്ചകങ്ങൾ എന്ന് പറയും. ജനങ്ങളുടെ കണക്കിലെടുക്കുന്നു പഞ്ചകങ്ങൾ. ജനം എന്താണെന്നുള്ള ഇനി പറയും. അത് പിന്നെ അഞ്ചിനോട് അന്വയിക്കുന്നു. അന്വയിക്കുമ്പോൾ പഞ്ചകങ്ങൾ അഞ്ചെന്ന് കേട്ട് ഇരുപത്തഞ്ചെന്ന് വരാം. പഞ്ചസംഖ്യ വിശേഷ്യമാണ് ആ പഞ്ചവിശതി പ്രത്യക്ഷന്റെ പഞ്ചവിംശതി ബോധിപ്പിക്കും. ജനങ്ങളെത്ര? പഞ്ചകം അതെത്ര? പഞ്ച അഞ്ച് എന്നിങ്ങനെ ഏതെല്ലാം തരത്തിലവിടെ അന്വയിച്ച അർത്ഥം പറയാൻ പറ്റുമോ അതൊക്കെ നോക്കുകയാണ്. ഒരു ഉദാഹരണം പറയുന്നത് ഏതാ? പഞ്ച പഞ്ചപൂല്യേതി പഞ്ചവിംശതി പൂലാഹ പ്രതീയന്തേ തദ്വത്. ഒരു ഉദാഹരണം പറയുന്നത് പഞ്ച പഞ്ചപൂല്യ. പൂലി എന്ന് പറയുന്നത് ഇന്നത്തെ പൂരി, അതാണ് പൂലി സംസ്കൃതത്തിൽ. പഞ്ചപൂല്യ അഞ്ചപ്പം, പഞ്ച പഞ്ചപൂല്യ എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചായി. പഞ്ചപൂല്യ എന്ന് പറയുമ്പോൾ അഞ്ചപ്പം, അതെത്ര? അഞ്ച്. അപ്പോൾ ഇരുപത്തഞ്ചായി. പഞ്ചവിംശതി പൂലാഹ പ്രതീയന്തേ, ഇരുപത്തഞ്ചപ്പം എന്ന് കിട്ടുന്നു. തദ്വേദി ബ്രഹ്മാതി ശരിയാവുക യുക്തം തത് പഞ്ചപൂലി ശബ്ദസ്യ സമാഹാര അഭിപ്രായ. പഞ്ചപൂലി എന്ന് പറയുന്നത് എന്താണ്? സമാഹാര. ഇതെല്ലാം കുറച്ച് ഭാഷാ കാര്യങ്ങളാണ്. അത് എല്ലാം മനസ്സിലായാലേ വ്യക്തമായി മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാം പഠിച്ചതിന് ശേഷം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പഞ്ചപൂലി എന്ന് പറയുന്നിടത്ത് സമാഹാരമാണ്, സമാഹാരദ്വന്ദ്വമാണ്. സമാഹാരദ്വന്ദ്വത്തെ ദിഗുഹോ എന്നുള്ള സൂത്രപ്രകാരം അങ്ങീപ്പ് വന്ന് പഞ്ചപൂലി എന്ന് വരുന്നു. അപ്പോൾ പഞ്ചപൂലി എന്ന് പറഞ്ഞാൽ അഞ്ച് അപ്പങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് പറയുന്നത് പഞ്ചപൂലി. അവിടെ അഞ്ചപ്പങ്ങളുണ്ട്. അവിടെ പിന്നെ പഞ്ചാന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരുപത്തഞ്ചാവും. പഞ്ചപൂലി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം തന്നെ അഞ്ച് അപ്പങ്ങളെന്നാണ്. അത് അഞ്ചെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചായി. ആണ് യുക്തം പഞ്ചപൂലി ശബ്ദിച്ച് സമാഹാര അഭിപ്രായത്വ. അത് സമാഹാര ദ്വന്ദ്വനാണ്. കതീതി സത്യാം ഭേദാകാംക്ഷ. അങ്ങനെയുള്ള എത്രയുണ്ട് എന്ന് ചോദിക്കുന്നു. ഒരു പൊതിയിൽ അഞ്ചുണ്ട്, അങ്ങനെ എത്ര പൊതിയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ച എന്ന് പറയും. അപ്പോൾ ഇരുപത്തഞ്ചായി. പഞ്ച പഞ്ചപൂലീതി വിശേഷണം. അങ്ങനെ അന്വയിക്കാം. അപ്പൊ സമാഹാരദ്വന്ദ്വല്ല, അങ്ങനെയുള്ള ഒരർത്ഥം കിട്ടി. ഇരുപത്തഞ്ച് നിഹത്തു പഞ്ചജനാഹ ഇത്യാദിദേവ ഭേദ ഉപാധാന. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ജനങ്ങൾ എത്രയെന്ന് ചോദിക്കുന്നു. അഞ്ച് എന്ന് പറയുന്നു. ജനങ്ങൾ അഞ്ച്. അവർ പിന്നീട് പഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അവരഞ്ചേ ഉള്ളൂ എന്ന് എന്റെ അർത്ഥം വരും. കാരണം ഇവിടെ സമാഹാരദ്വന്ദ്വമല്ല. അഞ്ച് ജനങ്ങളുടെ സമാഹാരം കൂട്ടം എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടുന്നില്ല. സമാഹാര ദ്വന്ദ്വം ആകാത്തതുകൊണ്ട്. അതുപോലെ സമാഹാരദ്വന്ദ്വം എന്ന് പറയുമ്പോൾ അതൊരു സംജ്ഞയെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇവിടെ അതൊന്നുമില്ല. പഞ്ചജനായി ത്യാദിദേവ ഭേദ ഉപാധാന കഥീത്യ അസത്യാം ഭേദാകാംക്ഷ. ഇവിടെ ആകാംക്ഷ ഉണ്ടാകുന്നില്ല. ആകാംക്ഷ അന്വയത്തിന് ആകാംക്ഷ ആവശ്യമാണ്. ഇവിടെ അത്തരത്തിലുള്ള ആകാംക്ഷ ഉണ്ടാകുന്നില്ല. എന്ന പഞ്ച പഞ്ചജന ഇത് വിശേഷണം ഭവ്യത്. ഇവിടെ പഞ്ചപഞ്ചജന എന്ന് അന്യം സംഭവിക്കത്തില്ല. പഞ്ചജന സമൂഹം എന്നുള്ള അർത്ഥം കിട്ടുന്നില്ല എന്നർത്ഥം. സമാഹാര ദ്വന്ദ്വം അല്ലാത്തതുകൊണ്ട് ഭൗതവീതം വിശേഷണം പഞ്ചസംഖ്യ ഏവ ഭവ്യ പറയുന്നു. ഇത് പഞ്ചസംഖ്യയുടെ വിശേഷണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്ര ചൗക്തോ ദോഷം എന്ന് പറഞ്ഞാൽ ദോഷം വരും. വിശേഷണം വിശേഷണത്തോടെ അന്വയിക്കത്തില്ല, വിശേഷ്യത്തോടെ അന്വയിക്കുന്നു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിലൂടെ പഞ്ചപഞ്ചന എന്ന് പറയുന്നിടത്ത് നിന്ന് 25 എന്നുള്ള അർത്ഥം കിട്ടത്തില്ല. ഭാഷാ നിയമങ്ങളനുസരിച്ചതാണ് പറയുന്നത്. കാരണം ഇവിടെ സമാഹാരദ്വന്ദ്വനല്ല. അതുകൊണ്ട് തസ്മാത് പഞ്ചപഞ്ചന ഇതിന പഞ്ചവിംശതി തത്വപ്രായ. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ വാദത്തെ ചുരുക്കി പറയുകയാണ്, പഞ്ചപഞ്ചജനം എന്ന് പറഞ്ഞാൽ 25 എന്നുള്ള അർത്ഥം ഭാഷയിലൂടെ ശ്രദ്ധിക്കത്തില്ല. സൂത്രത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു. എന്നാൽ സംഖ്യ ഉപസംഗ്രഹ ഇവിടെ പഞ്ചപഞ്ചജന എന്ന് സംഖ്യയെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 25 എന്നുള്ള അർത്ഥം കിട്ടുമെന്നാണെങ്കിലോ നാനാഭാവ, ഇവിടെ അത് കിട്ടത്തില്ല. ഇവിടെ സാങ്കന്മാര് നാനാ തത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, 5-5 വീതം പറഞ്ഞിട്ടില്ല. കൂടാതെ അതിരേകാച്ച, അത് മാത്രമല്ല ഇവിടെ കൂടുതലായി അതിരേകമായി കൂടുതലായി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്നാ പഞ്ചവിംശതി തത്വാഭിപ്രായം, ഇവിടെ പഞ്ചവിംശതി തത്വത്തെ കുറിച്ചല്ല പറയുന്നു. എന്താണ് അതിരേകം? കൂടുതലുള്ളത് അതിരേയു ഭവതി ആത്മാകാശാഭ്യാം പഞ്ചവിംശതി സംഖ്യ. ഇവിടെ പഞ്ചപഞ്ചജന എന്നുള്ളത് കൊണ്ട് 25 എന്നെടുത്തു കഴിഞ്ഞാൽ ഇതേ മന്ത്രത്തിൽ രണ്ട് കാര്യങ്ങളിലൂടെ പറയുന്നു. യസ്മിൻ പഞ്ചപഞ്ചജന ആകാശസ്യ പ്രതിഷ്ഠിത, ആകാശത്തെ അധികമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തമേവ മന്യ ആത്മാനം, ആത്മാവിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ 25 + 2 27 ആയി. അപ്പൊ 25 എന്നിങ്ങനെ പറയാൻ കഴിയുമെന്നാണ്, 25 അല്ല, ഇവിടെ 27 ആണ് പറയുന്നത്. അതിരേകോ ഹി ഭവത്തി ആത്മ ആകാശാഭ്യാം പഞ്ചവിംശതി സംഖ്യായ, 25 നിന്ന് കൂടുതലായി ആത്മാവിനെ കുറിച്ചും ആകാശത്തെ കുറിച്ചും പറയുന്നുണ്ട്. ആത്മാ താവതിഹ പ്രതിഷ്ഠാം വരത്തി ആധാരത്തിന ദൃഷ്ട, ഇവിടെ ആത്മാവിനെ ആധാരമായി കാണിച്ചിരിക്കുകയാണ്. അപ്പൊ 25 നിന്ന് അത് വേറെയാണ്. സംഖ്യന്മാരങ്ങനെയല്ല, 25 ഒന്നാണ് പുരുഷൻ. അപ്പൊ ഇവിടെ 25 കഴിഞ്ഞ ആത്മാവിനെ പറഞ്ഞിരിക്കുന്നു മന്ത്രത്തിൽ. അപ്പൊ ഇവിടെ 25 എന്ന് അങ്ങനെ എടുക്കാൻ കഴിയും, 25 അല്ല. യസ്മിൻ ഇതി സപ്തമി സൂചിതസ്യ, അത് മാത്രമല്ല ഇവിടെ എന്താണ്, യസ്മിൻ ആകാശസ്യ പ്രതിഷ്ഠിത എന്ന് സപ്തമിയുണ്ട്. തമേവ മന്യ ആത്മാനം ഇത്യ ആത്മത്വന അനുകർഷണ, അതിനെ തന്നെ ഇവിടെ ആത്മാവെന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താണ് പഞ്ചപഞ്ചജന എന്ന് പറഞ്ഞതിന് ശേഷം യസ്മിൻ ആകാശവും പ്രതിഷ്ഠിതമായിരിക്കുന്നത് അത് തന്നെയാണ് ആത്മാവ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോ 25 കൂടുതലുണ്ട്. ആത്മാ ചേതന പുരുഷ, അതിൽ ആത്മാവിനെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതാണ് സാങ്കന്മാരുടെ പുരുഷൻ, അത് അവരെ സംബന്ധിച്ച് അത് 25 അന്തർഭവിക്കുന്നതാണ്. ഇവിടെ അതിനെ അധികമായി പറഞ്ഞിരിക്കുന്നു. സജ പഞ്ചവിംശതവും അന്തർഗതേവേദി, സാങ്കന്മാരുടെ തത്വസംഖ്യ അനുസരിച്ച് പുരുഷൻ 25 അന്തർഭവിച്ചിരിക്കുകയാണ്. എന്നാ തസ്യവ ആധാരത്വം ആധേയത്വം ജയിച്ചത്. അപ്പൊ ഇവിടെ എന്തുവരും, 25 ഏതൊന്നിലാണോ അധിഷ്ഠിതമായിരിക്കുന്നതെന്ന് ആത്മാവിനെ ആധാരമായി കാണിച്ചു. അയസമായ 25 പുരുഷൻ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്ന് തന്നെ ആധാരമായും ആധേയമായും ഇവിടെ കാണിച്ചിരിക്കുന്നു മന്ത്രത്തിൽ. ഇത് സാങ്കന്മാരുടെ തത്വസംഖ്യയുമായി പൊരുത്തപ്പെടുന്നില്ല. അർത്ഥാന്തര പരിഗ്രഹിച്ച തത്വസംഖ്യ അതിരേക സിദ്ധാന്ത വിരുദ്ധ പ്രസംഗം ചെയ്ത അല്ല ഇവിടെ ഇനി പറയുന്നത്. ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 നിന്നും കൂടുതലായി ഒരു തത്വത്തെ കൂടെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ അർത്ഥാന്തര പരിഗ്രഹിച്ച മറ്റൊരു വസ്തു അർത്ഥത്തെ സ്വീകരിച്ചാൽ തത്വസംഖ്യ അതിരേക തത്വസംഖ്യയിൽ നിന്നും വ്യതിരിക്തമായി സിദ്ധാന്ത വിരുദ്ധ പ്രസംഗം ചെയ്ത പ്രതിഷ്ഠയിത്തി ആകാശസ്യാപി പഞ്ചവിംശതോ അന്തർഗതസ്യ പ്രതികുപാദാനം ന്യായം. അതുകൊണ്ട് ആകാശം എന്ന് പറയുന്നതിന് പറഞ്ഞു, അത് സാഖ്യന്മാരെ സംബന്ധിച്ച് 25 അന്തർഭവിച്ചാണ്, പഞ്ചഭൂതങ്ങളിൽപ്പെട്ടതാണ്. ഈ മന്ത്രത്തിലാണെങ്കിലോ ആകാശത്തെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ 25 അന്തർഭവിക്കുന്നില്ല. അതിനെ പ്രത്യേകം പറഞ്ഞതും ശരിയല്ല. അർത്ഥാന്തര പരിഗ്രഹിച്ച ഉക്തം ദൂഷണം. ഇനി അത് പ്രത്യേകമാണെന്ന് പറഞ്ഞാലോ, 25 കൂടുതൽ ഒരു തത്വത്തോടെ സംഖ്യന്മാർ സ്വീകരിക്കുന്നു എന്ന് വരും, അത് അവരുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമാകും. കഥഞ്ച സംഖ്യാമാത്ര ശ്രമണേ സത്യ അശ്രുതാന പഞ്ചവിശ്വത്വാന ഉപസംഗ്രഹ പ്രതീയത. പിന്നെ ചോദിക്കുന്നു, വെറും പഞ്ച എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് 25 തത്വമാണെന്ന് എങ്ങനെ മനസ്സിലാകും? ചോദിക്കുന്നു, ഇനി സംഖ്യ തന്നെ വന്നുകൊണ്ടിരിക്കട്ടെ, എവിടെയെങ്കിലും പഞ്ച എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ പറയുന്ന കാര്യമാണെന്ന് സംഖ്യന്മാരെങ്ങനെയാണ് പറയുന്നു? സംഖ്യ പറഞ്ഞുകൊണ്ട് തത്വത്തെക്കുറിച്ച് ബോധം എങ്ങനെ ഉണ്ടാവും? സംഖ്യ ഏതിനും പറയാമല്ലോ. അത് മാത്രമല്ല, ഇവിടെ പഞ്ചജന എന്ന് പറഞ്ഞു ജനശബ്ദസ്യ തത്വേഷു ആരൂഢത്വ, ജനശബ്ദത്തിന് അങ്ങനെ തത്വം എന്നർത്ഥമുണ്ടോ? സംഖ്യന്മാർ പറയുന്ന 25 തത്വം എന്ന് പറയുന്നു, ജനശബ്ദത്തിന് തത്വം എന്നർത്ഥമില്ല. അപ്പൊ പഞ്ചജനം എന്ന് പറഞ്ഞാൽ 25 തത്വം എന്നോ? അർത്ഥമില്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ പറയുന്നു? അർത്ഥാന്തർ ഉപസംഗ്രഹേവി സംഖ്യ ഉപത്തെഹി, ജനശബ്ദത്തിന് വേറെ എന്തെങ്കിലും അർത്ഥം എടുക്കുക. അപ്പൊ 25 എന്നുള്ള അവിടെയും യോജിക്കും. അല്ലാതെ സംഖ്യന്മാർ പറയുന്ന തത്വമാണ് 25 എന്ന് കരുതുന്നത് ശരിയല്ല. ഇവിടെ 5 5 25 എന്നെടുത്തു കഴിഞ്ഞാലും അത് സംഖ്യന്മാരുടെ തത്വമാണെന്നുള്ള എങ്ങനെ മനസ്സിലാക്കുന്നതാണ്? കഥം തറയി പഞ്ചജനായി. അപ്പോ ചോദിക്കുന്നു സംഖ്യന്മാർ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ പഞ്ചജന എന്ന് എന്തിനാ പറഞ്ഞു? അത് പറയുക. ഞങ്ങളുടെ തത്വം അല്ലെങ്കിൽ ഉച്ചതേ പറയാം. ദിക്സംഖ്യ സംജ്ഞായാം വിധി വിശേഷണ സ്മരണ സംജ്ഞായാമേവ പഞ്ചജന പഞ്ചശബ്ദസ്യ ജനശബ്ദേന സമാസ. ഒരു കാര്യം മനസ്സിലാകണം, ഇവിടെ പഞ്ചശബ്ദവും ജനശബ്ദവുമായിട്ട് സമാസം വന്നിരിക്കുകയാണ്. അങ്ങനെ ദിക് സംഖ്യയുമായിട്ട് സമാസം വരുന്നിടത്ത് സംജ്ഞയാണ്, എന്തെങ്കിലും ഒരു പേരിനെ കുറിക്കുന്നതായിരിക്കും അത്. സമാസ പ്രകടനത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു സംജ്ഞയെ സൂചിപ്പിക്കുകയാണ്. തദശ്ച രൂഢത്വ അഭിപ്രായണേവ കെ പഞ്ചജന നാമ വിവക്ഷ്യന്റെ എന്നാ സാങ്കേതത്വ അഭിപ്രായമാണ്. സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഏതോ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുകയാണ് പഞ്ചജന എന്ന് പറയുന്നതുകൊണ്ട്, അല്ലാതെ സാങ്കന്മാരുടെ തത്വത്തെയല്ല. അത് രൂഢമാണ് അർത്ഥം. എന്ന് വെച്ചാൽ മുമ്പ് തന്നെ പഞ്ചജനങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തിൽ പ്രസിദ്ധമായ ഒരു കാര്യത്തെ പറയുകയാണ്, അല്ലാതെ സാങ്കേതത്വത്തെ പറയുകയല്ല. കാരണം പഞ്ചജന ശബ്ദം അങ്ങനെ രൂഢമായ അർത്ഥത്തിലെ പ്രയോഗിക്കാൻ കഴിയൂ നിയമം അനുസരിച്ച്. തേ കതി ആ പഞ്ചജനങ്ങൾ എത്ര ഇത്യാകാംക്ഷായ പുനഃപഞ്ചേതി പ്രയോഗിച്ചതേ പറയുന്നു. പഞ്ചജനങ്ങൾ 5 ഉള്ളൂ എന്ന് പറയുകയാണ്. പഞ്ചജനാമ ഏകേജ് തേജ പഞ്ചൈവ. അപ്പൊ ഇവിടെ അർത്ഥം ഇങ്ങനെ എടുക്കണം, പഞ്ചപഞ്ചജന എന്ന് പറയുന്നതിന് താല്പര്യം പഞ്ചജനങ്ങൾ 5 ഉള്ളൂ, 5 പറയുകയാണ്. പഞ്ചജനാമ ഏകേജ് ഏതാണോ പഞ്ചജനങ്ങൾ തേജ പഞ്ച ഏവ. ഏതുപോലെ സപ്തർഷയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സപ്ത ഏവ, സപ്തർഷികൾ 7 ഉള്ളൂ എന്ന് പറയുന്നത് പോലെ. സപ്തർഷയ സപ്ത എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സപ്തർഷികൾ 7 ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് കെ പുനസ്തേ പഞ്ചജനാനാം? എന്നാൽ ഈ പഞ്ചജനങ്ങൾ എന്ന് പറയുന്നത് എന്താണോ തദുച്ചതി അത് പറയുന്നു. ഇനി അതിനെ വ്യാഖ്യാനിക്കുന്നു. ഇതുവരെ സംഖ്യന്മാര് പഞ്ചജന എന്ന് പറഞ്ഞാൽ 25 തത്വങ്ങളാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് 25 തത്വങ്ങളല്ല, എന്താണ് പഞ്ചജനങ്ങൾ എന്നുള്ളത് വ്യാഖ്യാനിക്കുകയാണ്. പ്രാണാദയോ വാക്യശേഷ യസ്മിൻ പഞ്ചപഞ്ചജന ഇത്യത ഉത്തരസ്മിൻ മന്ത്രി ബ്രഹ്മസ്വരൂപ നിരൂപണായ പ്രാണാദയ പഞ്ച നിർദ്ദിഷ്ട. ഇവിടെ ഇത് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് തൊട്ടടുത്ത മന്ത്രത്തിൽ പഞ്ചപഞ്ചജന എന്ന് പറയുന്നത് ബൃഹദാരണ്യത്തില് 17 4 4 17 തൊട്ടടുത്ത് വരുന്ന മന്ത്രത്തിൽ അവിടെ പറയുന്നുണ്ട് എന്താണ് പഞ്ചജനങ്ങൾ. യസ്മിൻ പഞ്ച പഞ്ചജനായി തേജസ്മിൻ മന്ത്രി, ഇത് പ്രാണോപാസനയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ബ്രഹ്മസ്വരൂപ നിരൂപണായ ബ്രഹ്മസ്വരൂപത്തെ നിരൂപണം ചെയ്യുന്നതിന് വേണ്ടി പ്രാണാദയ പഞ്ച നിർദ്ദിഷ്ട. പഞ്ചപ്രാണന്മാരവിടെ നിർദ്ദേശിച്ചു എന്താണ്? പ്രാണസി പ്രാണം ഉദ ചക്ഷുർ ഉദ ശ്രോത്രസി ശ്രോത്രം അന്നസി അന്നം മനസോ മനോബിദു എന്നിങ്ങനെ 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ 5 പഞ്ചജനം എന്ന് പറഞ്ഞിരിക്കുന്നത്. തേത്രവാക്യശേഷഗത സന്നിധാന പഞ്ചജന വീക്ഷന്തി. പഞ്ചജന എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മന്ത്രത്തിൽ 5 കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് പഞ്ചജനം. അല്ലാതെ സാങ്ക്യന്മാർ പറയുന്ന പോലെ 25 അവിടെ വരുന്നില്ല. കഥം പ്രാണാദിഷ ജനശബ്ദ പ്രയോഗ പറയുന്നു, ശരി, തൊടുത്ത് പറയുന്നു, തൊട്ടടുത്ത് പറയുന്നു, പ്രാണസ്യ പ്രാണം, ചക്ഷുവിന്റെ ചക്ഷു, ശ്രോത്രത്തിന്റെ ശ്രോത്രം, അന്നത്തിന്റെ അന്നം, മനസ്സിന്റെ മനസ്സ് എന്നിങ്ങനെ 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിനെ ജനം എന്നിങ്ങനെ പറയാൻ പറ്റും? ഇവിടെ പഞ്ചജനമെന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത് വരുന്നത് എങ്ങനെ ജനങ്ങളാകും? ഇവിടെ പറയുന്ന പ്രാണനെ കുറിച്ചാണ് പൂർവക്ഷി ചോദിക്കുകയാണ്. കഥം പുന പ്രാണാദിഷു ജനശബ്ദ പ്രയോഗ പറയുന്നു, തത്വേഷു ആ കഥം ജനശബ്ദ പ്രയോഗ. അപ്പൊ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ തത്വങ്ങളിൽ എങ്ങനെ ജനശബ്ദം പ്രയോഗിക്കും? പ്രാണാദികളിൽ ജനശബ്ദം കൊണ്ട് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്ന തത്വങ്ങളിൽ ജനശബ്ദം എങ്ങനെ പ്രയോഗിക്കും? രണ്ടായാലും പ്രശ്നമുണ്ട്. സമാനേതു പ്രസിദ്ധി അതിക്രമേ, രണ്ടിടത്തും ജനശബ്ദം പ്രയോഗിക്കുമ്പോൾ പ്രസിദ്ധമായ അർത്ഥത്തെ അതിക്രമിച്ച് മറ്റൊരർത്ഥത്തെ സ്വീകരിക്കേണ്ടി വരും. വാക്യശേഷം എന്നാൽ ഇപ്പൊ ഞങ്ങൾ വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് ജനശബ്ദം കൊണ്ട് തുടർന്ന് വരുന്നതിനെ പറയാം. എന്തുകൊണ്ട്? തൊട്ടടുത്ത് അതിനെയാണ് പറയുന്നത്, ആണ് വാക്യശേഷം എന്ന് പറയുന്നത്. പ്രാണാദേവ ഗൃഹീതവ്യ ഭവന്തി, അതുകൊണ്ട് ഞങ്ങളുടെ വ്യാഖ്യാനം യോജിക്കും. എന്തുകൊണ്ട്? ജനശബ്ദത്തിന് എന്തായാലും ശരി, പ്രാണൻ നിന്നും മറ്റു അർത്ഥമില്ല. പക്ഷേ ഇവിടെ പഞ്ചജനം എന്ന് പറഞ്ഞ ശേഷം തൊട്ടടുത്ത് 5 പറയുമ്പോൾ അതിനെ പഞ്ചജന ശബ്ദം കൊണ്ട് അതിനെ സ്വീകരിക്കുന്നതിന് ദോഷമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന തത്വങ്ങളെ സ്വീകരിക്കാൻ ഈ സന്ദർഭത്തിൽ അതിന് യാതൊരു സാധ്യതയും ഇല്ല. ജനസംബന്ധ സ പ്രാണാദിയോ ജനശബ്ദഭാജോ ഭവന്തി, അത് മാത്രമല്ല ജനവുമായിട്ട് ജീവനുമായിട്ട് സംബന്ധമുള്ളതാണ് പ്രാണൻ. അതുകൊണ്ട് പ്രാണനെ ജനശബ്ദം കൊണ്ട് പറയാം. പ്രാണനില്ലാതെ ജീവനില്ലല്ലോ. ജനസംബന്ധാശ്ച പ്രാണാദയോ ജനശബ്ദഭാജോ ഭവന്തി ജനവചനസ്റ്റപ്പുന പുരുഷ ശബ്ദവും പ്രാണേഷു പ്രയുക്ത. അത് മാത്രമല്ല ജീവൻ എന്നുള്ള അർത്ഥത്തിൽ പുരുഷ ശബ്ദവും പ്രയോഗിക്കാറുണ്ട്. അതും പ്രാണനിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് തേവ ഏതേ പഞ്ചബ്രഹ്മപുരുഷാഹ. ചാന്തോക്യത്തിൽ പറയുന്നു 5 ബ്രഹ്മപുരുഷന്മാരുണ്ട് എന്നുവെച്ചാൽ പുരുഷ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. പുരുഷൻ എന്ന് വെച്ചാൽ ജനമാണ്, ജീവനാണ്. അപ്പൊ പ്രാണന്മാരിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നതാണ് പഞ്ചബ്രഹ്മപുരുഷാഹ, 5 ബ്രഹ്മപുരുഷന്മാര് പ്രാണന്മാര്. അത് തന്നെയാണ് ജനം. പുരുഷനെന്നും ജനമെന്നും പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, ജീവൻ തന്നെയാണ്. അതുകൊണ്ട് ജനശബ്ദത്തിന് പ്രാണൻ എന്നുള്ള അർത്ഥത്തെ എടുക്കാം, പക്ഷെ തത്വം എന്നുള്ള അർത്ഥം എടുക്കാൻ കഴിയത്തില്ല. ഇത്യത്ര പ്രാണോഹി പ്രാണോഹ പിത പ്രാണോഹ മാത, അതും പറയുന്നുണ്ട്. പ്രാണനാണ് പിതാവ്, പ്രാണനാണ് മാതാവ്, ഇതൊക്കെയാണല്ലോ ജനങ്ങൾ. മാതാ പിത എന്നൊക്കെ പറയുന്നതാണ് ജനങ്ങൾ. ഇത്യാദി ബ്രാഹ്മണം ബ്രാഹ്മണ ഭാഗത്ത് അതും പറയുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചജന എന്നുള്ള ശബ്ദം കൊണ്ട് പ്രാണാദികളെ സ്വീകരിക്കാം. സമാസ ബലാശ്ച സമുദായസ്യ രൂഢത്വം അവിരുദ്ധം, അത് മാത്രമല്ല ഇവിടെ സമസ്ത പദമാണ് പഞ്ചജന. അതെന്താണ്? സ്വപ്നയിലാണ്. അപ്പൊ അത് രൂഢമായ ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കാം. അപ്പൊ പഞ്ചജന ശബ്ദത്തിന് പ്രാണൻ എന്നുള്ള അർത്ഥം എടുക്കുന്നതിന് ദോഷമില്ല, കാരണം അത് രൂഢമായതുകൊണ്ട്. ദിക്സംഗീ സംജ്ഞായം എന്നുള്ള നിയമമനുസരിച്ച് അത് സ്വപ്നയിൽ പ്രയോഗിക്കുന്നുണ്ട്. കഥം പുനഃ അസതി പ്രഥമ പ്രയോഗ രൂഢി സഖ്യ ആശ്രയിതും പറയുന്നു. അങ്ങനെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന മുമ്പ് പഞ്ചജന ശബ്ദത്തിന് പ്രാണൻ എന്നുള്ള അർത്ഥത്തിൽ രൂഢി എന്ന് പറയുന്നത് എന്താണ്? അനാദികാലമായി ഒരർത്ഥത്തിൽ ഒരു ശബ്ദത്തെ പ്രയോഗിച്ച് വരുമ്പോഴാണ് ആ ശബ്ദത്തിന് രൂഢി എന്ന് പറയുന്നു. ഇതങ്ങനെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു പറയുന്നു. പറയാം സഖ്യ ഉദ്ഭിദാധിപത്, വേദത്തിൽ അങ്ങനെ ചില ശബ്ദങ്ങളോട് ഉദ്ഭിദ് എന്ന് പറയുന്ന ശബ്ദം രൂഢമാണ്. അതുപോലെ ഇതിനെ സ്വീകരിക്കാം. വൈദിക പ്രസിദ്ധി എന്ന് പറയും, വേദത്തിൽ അതങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നു. അത് ലോകത്തിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അർത്ഥമില്ല എന്ന് പറയാൻ പറ്റില്ല. ലോകത്തിൽ ഉദ്ഭിദ് എന്ന് പറഞ്ഞാൽ ഉദ്ഭിദ്യ ജായതേ, മരങ്ങളെയും മറ്റുമാണ് പറയുന്നത്. ഭൂമി പിളർന്ന് പുറത്തേക്ക് വരുന്നു. പക്ഷെ അതേ ശബ്ദം തന്നെ വേദത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? ഉദ്ഭിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യാഗത്തിന്റെ പേരായി, അത് രൂഢമായി എന്ന്. അതുപോലെ ഇവിടെ പഞ്ചജന ശബ്ദത്തിന് പ്രാണാദികൾ എന്നുള്ള അർത്ഥം പറയാം വേദത്തിന്റെ നിയമം അനുസരിച്ച്. പ്രസിദ്ധാർത്ഥ സന്നിധാനേഹി അപ്രസിദ്ധാർത്ഥ ശബ്ദ പ്രയുജ്യമാന സൗമ്പിവ്യവഹാര തദ്വിഷയോ നിയമ്യതേ പറയുന്നു. പ്രസിദ്ധമായ അർത്ഥത്തിനോട് അടുത്ത് ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വ്യക്തമായില്ലെങ്കിലും അടുത്തുള്ള ശബ്ദങ്ങളെ കണ്ടിട്ട് ആ ഇതും അതുപോലെയാണെന്ന് തീരുമാനിച്ചോളൂ. അതാണ് വേദത്തിൽ സാധാരണ, അങ്ങനെയാണ് വേദത്തിൽ മനസ്സിലാക്കുന്നത്. ചില ശബ്ദങ്ങളുടെ അർത്ഥം അറിയാം, ചില ശബ്ദങ്ങളുടെ അർത്ഥം അറിയത്തില്ല. അപ്പൊ അടുത്ത് കാണുന്ന അർത്ഥം അറിയാമെന്നുള്ള ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതുപോലെ അറിയാൻ വയ്യാത്ത ശബ്ദത്തിന്റെ അർത്ഥത്തെയും തീരുമാനിക്കണം. പ്രസിദ്ധാർത്ഥ സന്നിധാനേഹി, അർത്ഥം വ്യക്തമായ ശബ്ദങ്ങളുടെ അടുത്ത്. അപ്രസിദ്ധാർത്ഥ ശബ്ദം, അർത്ഥം വ്യക്തമാകാത്ത ശബ്ദങ്ങൾ പ്രയുജ്യമാന പ്രയോഗിക്കുമ്പോൾ സംവിവ്യഹാര, അടുത്തടുത്ത് അത്തരം ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. തദ് വിഷയോ നിയമ്യത്തെ, അതിന്റെ അർത്ഥം ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ കഴിയുന്നു. അതിനുദാഹരണം പറയുന്നു, യഥാ ഉദ്ഭിദ യജേത യൂപം ചിനത്തി വേദിം കരോതി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു ചിനത്തി, ഇവിടെ ആദ്യം ചിനത്തി ഛേദിക്കുന്നു. ചിനത്തി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം വ്യക്തമായിട്ടുള്ള അതിന്റെ തൊട്ടടുത്ത് വന്ന് യൂപം എന്നുവന്നു. അപ്പൊ ഛേദിക്കുന്ന എന്തിനാണ്? തടിയായിരിക്കും ഛേദിക്കുന്നു. അതുകൊണ്ട് യൂപ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നു. ആണ് ചിനത്തീരി പ്രസിദ്ധാർത്ഥ ഛേദനയോഗ്യ അർത്ഥക ശബ്ദ സംവിവ്യഹാരാ ദാരിവിശേഷോ യൂപശബ്ദാർത്ഥ ആണ്. ചിനത്തി എന്നുള്ള ശബ്ദം വന്നപ്പോ ഛേദിക്കുക എന്നുള്ള അർത്ഥം വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി യൂപം എന്ന് പറയുന്ന ഒരു പ്രത്യേക തടിയെക്കുറിച്ച് പറയുന്നതാണ്. യാഗത്തിൽ യാഗ മൃഗത്തെ ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കുറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ തടി, അതിനാണ് യൂപം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? ഛേദിക്കുക എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സാമീപ്യം കൊണ്ട്. അതുപോലെ കരോതി എന്ന് പറയുന്നു. കരോതി എന്ന് പറയുന്നത് എന്താണ്? അവിടെ അഗ്നികളുടെ മധ്യത്തിൽ യാഗത്തിൽ രണ്ടഗ്നികളുടെ മധ്യത്തിലായി തറ പൊഴിച്ച് വെടിപ്പാക്കി വേദി ഉണ്ടാക്കുന്നതിനാണ് ഇവിടെ എന്താണ് വേദി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്നു കരോതി എന്ന് പറയുന്നു, ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അപ്പൊ ആ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കുക. ഈ രണ്ട് അഗ്നികളെ സ്ഥാപിച്ചിട്ട് അതിന്റെ മധ്യത്തിലുണ്ടാക്കുന്ന സ്ഥലം നിരപ്പാക്കിയെടുക്കുന്നതാണ്, അതിനാണ് വേദി എന്ന് പറയുന്നത്. കരോതി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സാമീപ്യം കൊണ്ട് വേദി എന്താണെന്ന് മനസ്സിലാക്കും. അതുപോലെ ഇവിടെ ഉദ്ഭിത യജേത, യജേത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അറിയാൻ യാഗം ചെയ്യുക, അതിന്റെ അടുത്ത് വന്നിരിക്കുന്ന ഉദ്ഭിദ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുക, ഈ ഉദ്ഭിദ് എന്ന് പറയുന്നത് ഒരു യാഗത്തിന്റെ പേരാണ്. ഉദ്ഭിദ് നാമ യാഗേന ഇഷ്ടം ഭാവയേ, ഉദ്ഭിദ് എന്ന് പറയുന്ന യാഗത്തിലൂടെ എന്ത് സാധ്യമാണോ നീ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആ യാഗത്തെ അനുഷ്ഠിക്കുക. ഇങ്ങനെയാണ് വേദത്തിൽ അർത്ഥത്തെ കണ്ടുപിടിക്കുന്നത്. അപ്പോ ചിനത്തി എന്നുള്ള ശബ്ദത്തിലൂടെ യൂപശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലായി, കരോതി എന്നുള്ളതിലൂടെ വേദി എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായി, അതുപോലെ യജേത എന്നുള്ളതിലൂടെ ഉദ്ഭിദ് എന്ന് പറയുന്നത് യാഗനാമധേയമാണെന്ന് മനസ്സിലായി. ആണ് പറഞ്ഞത് ഒരു അർത്ഥം, ഒരു ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാകാമെങ്കിൽ അതിനടുത്ത് വരുന്ന ശബ്ദത്തിന്റെ അർത്ഥം അതിലൂടെ മനസ്സിലാക്കും. വേദത്തിൽ മീമാംസകർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. തഥാ അയമപി, അതുപോലെ ഇവിടെയും പഞ്ചജന ശബ്ദ സമാസ അന്വാഖ്യാന അവഗത സംജ്ഞാഭാവ സംജ്ഞാകാംക്ഷി വാക്യശേഷ സംവിവ്യാഹൃതേഷു പ്രാണാദേഷു വർദ്ധിഷ്യതേ. ഇവിടെയും പഞ്ചപഞ്ചജന ശബ്ദം എന്ന് വന്നു. പഞ്ചപഞ്ചജന, പഞ്ചജന ശബ്ദം വന്നു, അത് സമാസമാണെന്ന് മനസ്സിലാക്കി. സമാസം അന്യാഖ്യാന കണ്ടു കഴിഞ്ഞപ്പോൾ പഞ്ചജന സമാസമാണെന്ന് മനസ്സിലാക്കി. അവഗത സംജ്ഞാഭാവ, അതൊരു സംജ്ഞയാണെന്ന് മനസ്സിലായി, ഒരു പേര് കുറിക്കുകയാണെന്നും മനസ്സിലായി. കാരണം അത് സമാസത്തിന്റെ നിയമമനുസരിച്ച് ദിക് സംഖ്യ സംജ്ഞായാം സൂത്രം കൊണ്ട് നമ്മൾ ലഘുസിദ്ധാന്തപതി പഠിക്കുന്നതാണ്. അത് ഒരു സംജ്ഞയാണെന്നും മനസ്സിലായി. സംജ്ഞാകാംക്ഷി, അപ്പോൾ അവിടെ എന്താണ് അതിന്റെ അർത്ഥം എന്നാണെന്നുള്ള ആകാംക്ഷ ഉണ്ടാകുന്നു. വാക്യശേഷ സംവ്യാഹൃതേഷു പ്രാണാദേഷു, തൊട്ടടുത്ത് പ്രാണന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ മനസ്സിലാകുന്നു പഞ്ചജന എന്ന് പറയുന്നത് പ്രാണാദിഷു വർത്തിഷ്യതേ, അതിന്റെ അർത്ഥം പ്രാണാദികളാണ് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അടുത്ത് അഞ്ചെണ്ണത്തിന് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ പഞ്ചജന ശബ്ദത്തിന് അർത്ഥം വ്യക്തമാകും. എങ്ങനെയാണോ യൂപം ചിനത്തി എന്ന് പറയുന്നത് ചിനത്തി ശബ്ദത്തിന്റെ അർത്ഥം കൊണ്ട് യൂപം എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതുപോലെ അടുത്ത വാക്യത്തിൽ പ്രാണാദികളെ പറഞ്ഞിരിക്കുന്നുണ്ട്, പഞ്ചജനങ്ങൾ പ്രാണാദികളാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് സാമാന്യമായി മനസ്സിലാക്കും. ഇത് പറയുന്നു കൈശ്ചിത്തു ദേവ പിതരു ഗന്ധർവ അസുര രക്ഷാംസിജ പഞ്ച പഞ്ചജന വ്യാഖ്യാതാഹ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു ഈ പഞ്ചജനമെന്ന് പറയുന്നതിന് ആരോ ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നു, എങ്ങനെ ദേവന്മാര് പിതൃക്കള് ഗന്ധർവന്മാര് അസുരന്മാര് രക്ഷസുകൾ, അങ്ങനെ അഞ്ചെണ്ണമാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു പഞ്ചജനങ്ങൾ. കാരണം ജനശബ്ദം വന്നുകൊണ്ട് പഞ്ചപഞ്ചജന വ്യാഖ്യാത എന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞ അർത്ഥമല്ല, തൊട്ടടുത്ത് പഞ്ച പ്രാണാദി അഞ്ചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പഞ്ചജനമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കണമെന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു കൈസിത് എന്ന് പറഞ്ഞാൽ ആരോ ചിലരൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നു പഞ്ചജനങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ജീവികളെ കുറിച്ച്, ജീവന്മാരെ കുറിച്ച്, അവരൊക്കെ ദേവന്മാര് പിതൃക്കള് ഗന്ധർവന്മാര് അസുരന്മാര് രക്ഷാസികൾ, അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി പറയുന്നു അനീശ ചത്വാരോ വർണാഹ നിഷാദ പഞ്ചമാ പരിഗ്രഹീത. മറ്റു ചിലർ പറയുന്നു നാല് വർണ്ണങ്ങളും അഞ്ച് നിഷാദനി. നിഷാദനം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ശൂദ്രായ ബ്രാഹ്മണ ജാതോ നിഷാദ, ബ്രാഹ്മണന് ശൂദ്ര സ്ത്രീയിൽ ഉണ്ടാകുന്ന സന്താനത്തിനാണ് നിഷാദൻ എന്ന് പറയുന്നത്. അപ്പൊ അഞ്ച് നാല് വർണ്ണങ്ങളെയും നിഷാദനെയും പറഞ്ഞിരിക്കുന്നുവെന്ന് ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പൊ ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? താനല്ല വ്യാഖ്യാനിച്ചതെന്നാണോ എന്നാണ് എന്റെ അർത്ഥം വരുന്നത്. താനല്ല അങ്ങനെ കാരണം കൈശ്ചിത് എന്ന് പറഞ്ഞാൽ ആരോ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്നാൽ ബൃഹദാരണ്യത്തിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതിയത് ഈ ഭാഷ്യകാരൻ തന്നെ, ഭാഷ്യകാരൻ തന്നെയാണ് അവിടെ അങ്ങനെ വ്യാഖ്യാനം. ഈ രണ്ട് വ്യാഖ്യാനവും ഭാഷ്യകാരൻ തന്നെ അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഏത് ഈ പറയുന്നു ദേവന്മാര് ഈ പഞ്ചപഞ്ചജന എന്ന് പറയുന്ന ഭാഗം വ്യാഖ്യാനിച്ചപ്പോ ഭാഷ്യകാരനോട് പഞ്ചജനങ്ങൾ എന്താണെന്ന് വ്യാഖ്യാനിച്ച ഇങ്ങനെയാണ് ദേവ പിതരു ഗന്ധർവ അസുര രക്ഷാംസിച്ച പഞ്ചജന എന്ന് വ്യാഖ്യാനിച്ചു. എന്നിട്ടവിടെ നിഷാദന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യുന്നു, അങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയുന്നു ആരോ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അവ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് പണ്ഡിതന്മാരെയൊക്കെ കുഴയ്ക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരാൾ സ്വയം അങ്ങനെ വ്യാഖ്യാനിച്ചതിന് ശേഷം ബ്രഹ്മസൂത്രത്തിൽ ഒന്ന് പറയുന്നു അവിടെ അങ്ങനെ ആരോ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്താ അങ്ങനെ? താൻ വ്യാഖ്യാനിച്ച് മറന്നുപോയോ? എന്തായാലും സ്വയം അങ്ങനെ വ്യാഖ്യാനിച്ചതിന് ശേഷം ആരോ അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല. എന്നാ ഈ പറഞ്ഞ രീതിയിൽ തൊട്ടുവരുന്ന പഞ്ചപ്രാണന്മാർ അങ്ങനെ അവിടെ വ്യാഖ്യാനിച്ചതുമില്ല. അവിടെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഇതാണ്. പക്ഷെ ആ വ്യാഖ്യാനത്തിൽ ഇവിടെ വന്നപ്പോൾ പറയുന്നത് ആരോ വ്യാഖ്യാനിച്ചാണ്. പിന്നെ ബൃഹദാരണ്യം ഭാഷ്യകാരന്റെ വ്യാഖ്യാനമല്ലേ എന്ന് സംശയം വരാം. പിന്നെ വേറെ ഏതെങ്കിലും ഭാഷ്യകാരനാണോ ബൃഹദാരണ്യം വ്യാഖ്യാനിച്ചത്? എന്തായാലും അങ്ങനെ ആകാൻ വഴിയില്ല. ബൃഹദാരണ്യം ഭാഷ്യകാരൻ്റെ തന്നെയാണ്. പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, താൻ വ്യാഖ്യാനിച്ച് മറന്നുപോയോ? എങ്ങനെയാ അവിടെ വ്യാഖ്യാനിച്ചതെന്നുള്ളത് മറന്നുപോകാം. പക്ഷെ മറന്നുപോയാൽ ഇതെങ്ങനെ ഓർത്തു? ദേവാ പിതര ഗന്ധർവ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടെന്നെങ്ങനെ ഓർത്തു? അത് മറ്റാരോ വ്യാഖ്യാനിച്ചെന്നെങ്ങനെ പറഞ്ഞു? ഇത് ഇതിന് ശരിയായൊരു സമാധാനം ഇതുവരെ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ചിലത് പറയുന്ന എന്താണ്? ഭാഷ്യകാരൻ അങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ വ്യാഖ്യാനിച്ചത് അത് മറ്റാരുടെ വ്യാഖ്യാനത്തെയാണ്. എന്നാൽ പിന്നെ അത് അവിടെ പറയേണ്ടില്ല, ഇത് ആരുടെ വ്യാഖ്യാനം ഞാൻ വ്യാഖ്യാനിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ എങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. ഈ പറയുന്നതും അവിടവുമായിട്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യമേ പറ്റൂ, അതായത് ഒരുപാട് ഇങ്ങനെ എഴുതി വന്നപ്പോൾ ചിലതൊക്കെ എഴുതിയത് വിട്ടുപോയി, പിന്നെ മറിച്ച് അങ്ങോട്ട് പോയി നോക്കിയില്ല അവിടെ എന്താ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഓർമ്മ വെച്ച് ഇവിടെ വ്യാഖ്യാനിച്ചു എന്ന് തന്നെ കരുതേണ്ടി വരും. അല്ലെങ്കിൽ ചിലരങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും. എത്ര വലിയ ആളായാലും ശരി, അബദ്ധങ്ങൾ പറ്റും എന്നുള്ളതിന് ഇതൊരു തെളിവാണ്. അപ്പോൾ ഭാഷ്യകാരനും അബദ്ധം പറ്റി, അവിടെ താൻ വ്യാഖ്യാനിച്ചത് താൻ മറന്നുപോയി. എന്നാൽ ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനത്തെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ അത് മറ്റാരുടെ വ്യാഖ്യാനമാണ് ധരിച്ചുപോയി, ഇവിടെ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നല്ലാതെ ഇതിന് യുക്തിയുക്തമായൊരു സമാധാനം ഇതുവരെ ആരും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ട്. പലതരത്തിലുള്ള സമാധാനം പറയും, ചിലര് ഭാഷ്യക്കാരനെ ന്യായീകരിക്കാൻ വേണ്ടി പറയും, ചിലരങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് ഭാഷയും രണ്ടുപേരെ എഴുതിയാണ്, ബൃഹദാരണ്യ ഭാഷ എഴുതി വേറെ ആരാണ്, ഇത് വേറെ ആരാണ്, അങ്ങനെയും പറയുന്നവരുണ്ട്. ഇങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ചില വ്യത്യാസമുണ്ട്. സാധാരണഗതി നമുക്ക് ചിന്തിക്കാം ഒരുപാട് എഴുതിക്കഴിഞ്ഞപ്പോൾ മുമ്പ് എഴുതിയത് ഓർക്കാതെ വീണ്ടും വേറെ നമുക്കും അങ്ങനെ പറ്റും, നമ്മൾ ഒരുപാട് വ്യാഖ്യാനിച്ച മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായ വ്യാഖ്യാനം വരാം, അങ്ങനെ വന്നതാകാം എന്ന് കരുതുന്നതായിരിക്കും എന്നേ കരുതാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ ഇവിടെ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ ഏറ്റവും രസകരമായ കാര്യം, ഇതിൻ്റെ ഭാഷ്യത്തിൻ്റെ വ്യാഖ്യാതാക്കൾ ഭാഷ്യ രത്നപ്രഭാ ന്യായനിർണയം പോലുള്ള വ്യാഖ്യാതാക്കൾ ആരും തന്നെ ഭാഷ്യകാരൻ അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് അവരും പറയുന്നില്ല, അവരാരും ഇത് കണ്ടതായിട്ടും അവരും പറയുന്നില്ല. അവിടെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൈശ്ചിത് എന്ന് തന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ പറയും, മറ്റാരോ വ്യാഖ്യാനിച്ചു എന്ന് തന്നെ കുറിച്ച് എങ്ങനെ പറയും, എന്തുകൊണ്ടങ്ങനെ ഒരു വിഷയം വന്നു എന്ന് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നുമില്ല. ഇതിന്റെ പ്രസിദ്ധ വ്യാഖ്യാതാക്കൾ ആരും, അതുമാത്രമല്ല ഈ വ്യാഖ്യാതാക്കൾ പലയിടത്തും ഉപനിഷത്ത് മന്ത്രങ്ങൾ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതുപോലെ അല്ല പലപ്പോഴും ഇവിടെ വ്യാഖ്യാനിക്കുന്നു. ബ്രഹ്മസൂത്ര ജീവനുമ്പോൾ അവരവരുടേതായ വ്യാഖ്യാനം കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും ശരിയായ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കും. എന്തുകൊണ്ട് ഭാഷ്യകാരൻ ചിലരങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞു തന്റെ ഭാഷയത്തെക്കുറിച്ച്? പിന്നെ ചില ഭാഗങ്ങളിലെ ഭാഷ്യകാരൻ ഒരേ ഓരോ മന്ത്രത്തെ തന്നെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ വരുമ്പോൾ ഒന്ന്, ഉപനിഷത്തിൽ വേറെ, അങ്ങനെ ഉള്ള വ്യാഖ്യാന സന്ദർഭങ്ങളുണ്ട്. അത് പിന്നെ ഒന്ന് പലതരത്തിൽ വ്യാഖ്യാനിക്കാമായിരിക്കാം, ഒരാൾക്ക് എന്നങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, പല അർത്ഥത്തിൽ ഒന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ തൻ്റെ ഭാഷയത്തെക്കുറിച്ച് ആരോ ചിലർ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു സമാധാനമില്ല. അബദ്ധം പറ്റി എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ സമാധാനിക്കുക. അപ്പം അബദ്ധങ്ങൾ ആർക്കും പറ്റാം എന്നുള്ളതിന് അങ്ങനെ ഒരു സാധാരണഗതിയിൽ അങ്ങനെ പറ്റും. ഇതരബദ്ധം ഭാഷ്യകാരന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചു തുടങ്ങും ഭാഷ്യകാരന് പല അബദ്ധവും പറ്റിയിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ അത് ഓരോ സന്ദർഭത്തിലും വരുമ്പോൾ കാണിച്ചു തരാം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഒരു തെളിവ് ഇതാണ്, ഇവിടെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു എന്നുവെച്ചാൽ അത് ആർക്കും പറ്റാം എന്നുള്ള രീതിയിൽ ഭാഷ്യകാരനും പറ്റാം. അപ്പോൾ ഇതിലെല്ലാം അങ്ങനെയല്ല, ഇതൊക്കെ എന്തോ ഇതിലൊക്കെ എന്തോ അലൗകികമായ കൽപ്പനകളൊക്കെ വെച്ച് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റുകയില്ല ആർക്കും, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നെല്ലാം കരുതുന്നതിലൊന്നും കാര്യമില്ല. അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റും. മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റും, വീഴ്ചകൾ പറ്റും, ദോഷങ്ങൾ സംഭവിക്കും എന്നുള്ള അതിന് ഒരു തെളിവാണ്. ഒരു ഇതൊരിക്കലും ഒരു അടുത്തൊരു ചർച്ചയുണ്ടായി. ഭാഷ്യകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഭാഷ്യകാരൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യ ശങ്കരസാക്ഷ ശിവന്റെ അവതാരമാണ്. അപ്പോൾ ശങ്കരാചാര്യർ എന്താണോ എഴുതി വച്ചിരിക്കുന്നത്, എന്തെഴുതിയാലും ശരി, അതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, അതെല്ലാം പൂർണ്ണമായും അതേപടി തന്നെ സ്വീകരിക്കണം. എന്തുകൊണ്ട്? ഭാഷ്യകാരൻ ശിവന്റെ അവതാരമായതുകൊണ്ട് ശിവന് തെറ്റുപറ്റുമോ? പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ഏതാ എഴുതിയാലും ശരി, അത് സ്വീകരിക്കണം. അതിനെക്കുറിച്ച് മറിച്ച് ചിന്തിക്കരുത്. മറിച്ച് എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഗുരുത്വം ഇല്ലായ്മയാണ് എന്നൊരാൾ വിശദീകരിച്ചു. അപ്പോൾ അവിടെ വേറൊരാൾ ചോദിച്ചു, അങ്ങനെ ശിവന്റെ അവതാരമാണെങ്കിൽ ബൃഹദാരണ്യത്തിൽ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുകയും ബ്രഹ്മസൂത്രത്തിൽ നിന്നും വേറൊരു തരത്തിൽ പറയുകയും താൻ എഴുതിയ വ്യാഖ്യാനത്തിന് മറ്റാരും എഴുതിയെന്ന് പറയുകയും ചെയ്തത് അബദ്ധമല്ലേ എന്ന് ചോദിച്ചു. അത് ശിവൻ അബദ്ധം പറ്റിയാലും അത് അബദ്ധമല്ല, അതിന് അബദ്ധം എന്ന് പറയാൻ പാടില്ല. അതിനെന്ത് പേരിട്ട് വിളിക്കുമെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. പക്ഷെ അത് അബദ്ധമല്ല, അബദ്ധം അബദ്ധമല്ല. അപ്പൊ അബദ്ധം ഏതാണ് സുബദ്ധം ഏതാണെന്ന് തീരുമാനിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെയൊക്കെ അർത്ഥശൂന്യമായ വാദങ്ങൾ പറയും. അപ്പോ എന്തായാലും ഭാഷ്യകാരൻ അങ്ങനെ സ്വീകരിക്കാം, ശിവന്റെ അവതാരമാണ്. കാരണം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ശിവന്റെ അവതാരമല്ല, സ്വയം ശിവൻ തന്നെയാണ്. പക്ഷെ അബദ്ധം എന്തായാലും പറ്റിയിട്ടുണ്ട്. അതിന് ഒരു തെളിവ് ഇതാണ്. ഇതുപോലെ പലയിടത്തും അബദ്ധം പറ്റി, അബദ്ധങ്ങളൊക്കെ പലയിടത്തും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് അമാനുഷ്യന്മാരാണ്, അവർക്ക് തെറ്റുകുറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നതിലും അർത്ഥമൊന്നുമില്ല എന്നുള്ളതിന് ഒരു തെളിവാണ് ഇത്. അത് സംശയമുണ്ടെങ്കിൽ ബൃഹദാരണ്യം എടുത്ത് നോക്കുക, ഈ മന്ത്രം എടുത്ത് വായിച്ചു നോക്കുക, അപ്പോൾ അത് വ്യക്തമാകും. പക്ഷേ ഈ വ്യാഖ്യാതാക്കൾ ആരും തന്നെ അങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതിയതായിട്ടോ അവിടെ അങ്ങനെ ആരും ചർച്ച ചെയ്യുന്നില്ല. ശരി, അടുത്ത് ഇന്ന് തുടങ്ങിയെടുത്തും തുടങ്ങി. ഭവതപി ഇതം വിശേഷണം പഞ്ചസംഖ്യായ പഞ്ചസംഖ്യായ പഞ്ചസംഖ്യായ ഏവ ഭവേ പഞ്ചസംഖ്യായ ഏവ എന്നാണ്. ഭഗവതപുരുഷി പിന്നെ പിന്നെ എന്താണ്? പഞ്ചസംഖ്യായാഹ ഏവ എന്നുള്ളടത്ത് ലോപകശകലിസ്യ ഭോഗോഗപൂർവശയോശീയകാരം വന്ന് ലോപകശകലിസ്യ ലോപിച്ചു പോയി. സംഖ്യായാഹ ഷഷ്ടിയാണ്. തത്ര ച ഉക്തോ ദോഷ ച ഉക്ത അങ്ങനെ ഒന്ന് ഉക്തോ ദോഷ ഉക്തോ ദോഷ എന്നിടത്ത് തസ്മാത് പഞ്ച എന്നിടത്തോ തസ്മാത് പഞ്ച അവിടെ എന്താ വന്നിരിക്കുന്നത്? തസ്മാത് പഞ്ച സ്തോസ്വന ശിവര തസ്മാത് പഞ്ച എന്നിടത്ത് അങ്ങനെ വരും. ഖരിച്ച ഖരാണ് പരത്തിയിരിക്കുന്നത്. ഖരിച്ച തസ്മാത് പഞ്ച പഞ്ച ജനാ ഇതി എന്നിടത്തോ ലോകോപുരശേഷി ലോകശേഷി എന്ന പഞ്ചവിംശതി തത്വ അഭിപ്രായം. അതിരേകാതിച്ച അതിരേകാതത്ത് ചാന്നിരിക്കും ഏതൊരു സ്തോസ്റ്റിന് വെച്ച് വന്നാലേ ചകാരം വരത്തുള്ളൂ. ഖരിജി എന്തുകൊണ്ട് വന്നില്ല ഇവിടെ? ചാന്നിരിക്കുമ്പോ ഖരിജിയും വരാമല്ലോ. അപ്പൊ എങ്ങനെ, ഏതൊക്കെ സൂത്രം ഇവിടെ വന്നു? അതിലേക്കാച്ച ജലാഞ്ചിശോന്തി സ്തൂഷ്ണാശോ ഖരിച്ച മൂന്ന് സൂത്രം വരും. എന്നാ പഞ്ചവിംശതി തത്വ അഭിപ്രായം. അതിരേകോ ഹി ശിച്ചു ആ ഗുണമൊന്നു ഭവതി ആത്മാകാശാഭ്യാം പഞ്ചവിംശതി സംഖ്യയാ ആത്മാതാവതിഹ പ്രതിഷ്ഠാം പ്രതി ആധാരത്വേന നിർദ്ദിഷ്ട യസ്മിൻ ഇതി യസ്മിൻ ഇതി അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? യസ്മിൻ ഇതി എന്നിടത്ത് എന്താണെന്ന് നോക്കിയാൽ അറിയാം അവിടെ എന്ത് സംഭവിച്ചു, എന്താ സംഭവിച്ചത്. അത് നമ്മളിന്ന് പഠിക്കുന്ന സൂത്രമാണ്. ഗമോ ഹ്രസ്വാചതി ഗമുൺ നിത്യം ഗമുട്ടാകമം വന്നിരിക്കുകയാണ്. പഠിക്കേണ്ട സൂത്രമാണ്, നില വായിച്ചതാണ്. യസ്മിൻ നിധി അവിടെ ഒരു നഗാരം കൂടെ വരും. സപ്തമി സൂചിതസ്യ തമേവ മന്യേ ആത്മാനം വെച്ചോയവശ്ച ഇതി ആത്മത്വേന അനുകർഷണാത് അനുകർഷണാത് എന്നുള്ളടത്ത് അവസാനം വരാം. ആത്മാ ച ചേതന പുരുഷ സച്ച അനുസമാസേ അലി സച്ച പംശ പഞ്ചവിംശത്തൗ അന്തർഗത ഏവേതി അന്തർഗത ഏവ അന്തർഗത ഏവ ഭൂവഗോ അന്തർഗത ഏവ ലോപശകലിസ്യ ഭൂവഗോപുരുഷ ഏകാരം വന്ന് ലോപശകലിസ്യയുടെ പോയി പരത്തിലൂടെ സ്വരമാണ് ഇരിക്കുന്നത് ഹരിസർവേഷാം വരത്തിൽ ഏവേതി തസ്യ ഏവ ആധാരത്വം ആധേയത്വം ചൈചര്യ അർത്ഥാന്തര പരിഗ്രഹിച്ച തത്വസംഖ്യാതിരേക സിദ്ധാന്ത വിരുദ്ധ തഥാ ആകാശശ്ച സോസ്നാശു ഖരിച പ്രതിഷ്ഠിതഃ ഇതി ആകാശസ്യ ആകാശസ്യാപി ഉപാദാനം ന്യായം അർത്ഥാന്തര പരിഗ്രഹേ ച ഉക്തം കഥം ച സംഖ്യാമാത്രശ്രവണേ സതി അശ്രുതാനാം പഞ്ചവിംശതി തത്വാനാം ഉപസംഗ്രഹ തത്വാനാം ഉപസംഗ്രഹ എന്നുള്ളത് തത്വാനാം ഉപസംഗ്രഹ. തത്വാനാം ഉപസംഗ്രഹം എന്നാണ് പിരിച്ചത്. തത്വാനാം ഉപസംഗ്രഹ. ഹലില്ലാത്തോണ്ട് മോനസോര വരുന്നില്ല. ചിലപ്പോൾ നിങ്ങളെ മനഃപൂർവ്വം തെറ്റിക്കാനും ഞാൻ ചോദിക്കും, ഉണ്ട്, അത് ശ്രദ്ധിക്കുന്നു. അവിടെ വരുന്നില്ല, ഹല്ല് വരത്തിലില്ല. തത്വാനാം ഉപസംഗ്രഹ. ഉപസംഗ്രഹപ്രതീയത ജനശബ്ദസ്യ തത്വേഷു അരൂഢത്വ അർത്ഥാന്തര ഉപസംഗ്രഹേപി ഉപസംഗ്രഹേ അപി സംഖ്യാപത്തേ കഥം തർഹി പഞ്ച പഞ്ച ജനാ ഇതി ഗുരുസ്വേസി ഉച്യത്തെ ദിക്സംഖ്യേ സംജ്ഞായാം ഇതി വിശേഷണസ്മരണാത് വിശേഷണസ്മരണാത് സംജ്ഞായാം. അവിടെ സ്മരണാത് സംജ്ഞായാം ഖരിച്ച ഖരു പറഞ്ഞിരിക്കുന്നു പൂർവ്വത്തിൽ ഖരിച്ച തകാരത്തിൽ തകാരം തന്നെ വരും. സംജ്ഞായാം ഏവ എന്നുള്ളതോ സംയോഗം വരുമോ? കല്ലില്ലാത്തതുകൊണ്ട് മോനസ്വാര വരുന്നു. സംയോഗമല്ല, അവിടെ രണ്ട് വ്യഞ്ജനങ്ങളില്ലല്ലോ. സംജ്ഞായാം പരത്തിൽ സ്വരമാണ്. സംജ്ഞായാം ഏവ സംയോഗം വരണമെങ്കിൽ യഥാ സൂത്രം. ഹലോ, സംയോഗ ഇവിടെ ഹല്ലില്ല. പഞ്ചശബ്ദസ്യ ജനശബ്ദേന സമാസ തതശ്ച രൂഢത്വാഭിപ്രായേണ ഏവ കേചിത് പഞ്ചജന കേചിത് പഞ്ചജന പേരിച്ച പഞ്ചജന നാമ ഭോഗോ ഹലി സർവേഷാം. അവിടെ പരത്തിൽ ഹല്ല, അതുകൊണ്ട് ഹലി സർവേഷാം നാമ വിവക്ഷ്യന്തേ ന സംഖ്യതത്വാഭിപ്രായേണ തേ കതി ഇതി അസ്യാം ആകാംക്ഷായാം പുനഃ പഞ്ച പഞ്ച ഇതി പ്രയുജ്യതേ പഞ്ചജനാമ യേ കേചിത്തേ കേചിത്തേ കേചിത് തേഖരിച്ച ച പഞ്ച ഏവ ഇതി ഏവ ഇതി സപ്തർഷേഹ സപ്ത സപ്ത ഇതി പുനസ്തേ പുനസ്തേ വിസർജനീയസ്യ സവരം പഞ്ചജനാമ ഭൂവകു പഞ്ചജനാഹ പ്രഥമ ഭവനമാണ് ഹരി സർവേഷാം ലഭിച്ചു. ഈ പഞ്ചജനാമ ഇതി തദുച്യതേ തത് ഉച്യതേ തത് ജനം ചുഷ്യന്തേ പ്രാണാദയോ പ്രാണാദയോ ഹസിച്ച ഗുണവാക്യശേഷാത് യസ്മിൻ പഞ്ച പഞ്ചജനാഹ ഇത്യത ഉത്തരസ്മിൻ മന്ത്രേ എന്നിടത്ത് ഉത്തരസ്മിൻ മന്ത്രേ ഇന്നല്ല അവിടെ ഒരു നഗരമില്ലയോ ഉത്തരസ്മിൻ നഗാരം മന്ത്രയെന്നിരിക്കുന്നു. ഏരോ അനനാസിക അനനാസികം തന്നെ വരും പരത്തിൽ അനനാസികമായി മകാരം ഇരിക്കുന്നു അകാരത്തിന് അനനാസികം തന്നെ വരും. ഉത്തരസ്മിൻ മന്ത്രേ രൂപമാറ്റം വരത്തില്ല, സൂത്രം പ്രവർത്തിക്കാം.